കാരുണ്യത്തിന്റെ അനുസ്മരണമാണിത്. ആ കാരുണ്യത്തെ കുറിച്ചാണ് ഇവിടെ അനുസ്മരിപ്പിക്കുന്നതും പറയുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തു മറിയം സൂറത്ത് എന്ന് പറയുന്ന സൂറത്ത് മറിയമിന്റെ തുടക്കം. ഇനി സൂറത്ത് അൽ ഹിജർ. അൽ ഹിജർ എന്നാണ് ബുദ്ധിയുള്ള, ബുദ്ധി എന്നർത്ഥത്തിലുണ്ട് സ്ട്രോങ് ലാൻഡ്, കല്ലുകളുടെ പിന്നെ കല്ലുകളുടെ പ്രദേശം എന്നും, പിന്നെ നല്ല റോക്ക് സിറ്റി, നല്ല പിന്നെ ഐശ്വര്യപൂർണമായ ഒരു പട്ടണം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ വിശദീകരിച്ചു. അത് ആ അധ്യായം വിശദീകരിക്കുമ്പോൾ നമുക്ക് അൽഹിദർ എന്നുള്ളതിന്റെ അർത്ഥം പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് അൽഹിദർ എന്ന പേര് പറയാൻ. അൽഇസ്ലാം റാ അവ വേറെ ഗ്രന്ഥത്തിന്റെയും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഖുർആനിന്റെയും ആയാത്തുകളാകുന്നു. ചിലപ്പോ ആയാത്തിൽ കിതാബുൽ ഹക്കീം, കിതാബി വൽ ഖുർആനിൽ മുബീൻ എന്നാ പറയണം. കിതാബിന്റെയും ഖുർആനിന്റെയും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഖുർആനിലെയും കാര്യങ്ങളെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന വേദത്തിലെയും ആയാത്തുകളാകുന്നു അവ എന്ന പിന്നെ ചൂണ്ടി പറയണം. ഇനി ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് എടുക്കുമെന്നുള്ളത് കൊണ്ട് മുഴുവൻ വിശദീകരിക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞതിന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്ന ഈ അലിസ്ലാം മീൻ എന്ന് പറയുന്ന അലിസ്ലാം മീൻ എന്ന് ഹാം മീൻ, യാസീൻ, താസീൻ, മീൻ യാസീൻ ഖുർആനിൽ ഹക്കി, അവരും ഖുർആനെ കുറിച്ചാ യുക്തിപത്രമായ ഈ ഖുർആനെ തന്നെയാണ് ആണ, അത് തന്നെയാണ് ബൈ, അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് എന്നാണ് അവിടെയും പറയുന്നത്. യാസീൻ അത് അവിടെയും ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ശേഷം തൊട്ടടുത്ത് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബിന്റെ വിശേഷണങ്ങളാണ്, അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ചാണ്, അതിലെ വചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ, ഈ കേവലാക്ഷരങ്ങൾ അവന്റെ വചനങ്ങളുടെ, അവന്റെ ഗ്രന്ഥത്തിന്റെ, അവന്റെ കിതാബിന്റെ, അവന്റെ ആയാത്തുകളുടെ ഒരു മൊഴിതത്ത് എന്ന് നിങ്ങൾ അറബി പറയണ്ട, പക്ഷെ അതിന്റെ ഒരു മഹത്വമായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഇനി ഞാനൊന്ന് ചെയ്തോക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതാ ബാക്കി 14 അക്ഷരങ്ങൾ എടുത്തിട്ട് ഞാൻ ഈ ഫോർവേഡാക്കിയതാ. പക്ഷെ ഈ ഈണവും ഈ രാഗവും ഈ താളവും ഈ ഒരു ഒഴുക്കും കിട്ടൂല. അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഏത് അക്ഷരങ്ങളെ ഓർത്തിനക്കിയാലും ഈ അലിസ്ലാമീം ഞാൻ ഓടിയ വെച്ച് ഈണമെന്ന് കിട്ടൂല. പക്ഷെ നല്ലൊരു ഖിറാഅത്ത് അറിയുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ ഈ അലിസ്ലാമി പോലെയുള്ള കേവലാക്ഷരങ്ങളൊക്കെ വായിപ്പിക്കാം. വായിപ്പിച്ചിട്ട് ബാക്കി 14 അക്ഷരങ്ങളെ നിങ്ങളൊന്ന് കോർത്തിണക്കുക. നിങ്ങൾ കോർത്തിണക്കിയിട്ട് ഏത് പിന്നെ എത്ര നല്ല ഖിറാഅത്ത് അറിയുന്ന ആളെ കൊണ്ട് നിങ്ങൾ ഓടിപ്പിച്ചോളൂ. ഈ ഈണമോ ഈ ഗാഗമോ ഈ താളമോ ഈ ഒഴുക്കോ കിട്ടൂല. പുറത്താണ് താവും താഴും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല, പാത്താണ് കിട്ടുള്ളൂ. ഒരു രാഗം ഉണ്ടാവില്ല, ആ ഒരു ഒഴുക്ക് കിട്ടൂല. പാത്താവിന് താവും താഴും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല, അതും നിങ്ങൾ കോർത്തിണക്കി നോക്കാൻ കിട്ടൂല. ബാക്കി 14 അക്ഷരങ്ങളെ ഏത് അക്ഷരങ്ങളെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കോർത്തിണക്കിക്കോളും. പക്ഷെ ഈ ഒരു ഈണവും ഈ ഒരു ഒഴുക്കും അത് അള്ളാഹുവിന്റെ വചനത്തിന്റെ, അവന്റെ കിതാബിന്റെ, അവന്റെ ഖുർആനും മുബീന്റെ ഒരു മഹത്വമായിട്ട് 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ വെച്ച് അതിൽ കണക്കും കാര്യങ്ങളൊന്നുമില്ല. ചിലർ കണക്കുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു കണക്കിന്റെ ഗ്രന്ഥമല്ല, ഇതൊരു ആശയത്തിന്റെ ഗ്രന്ഥമാണ്. ഒരു ആശയം അവതരിപ്പിക്കുന്നത്, പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. 9, 13, 6, 7 അങ്ങനത്തെ മാജിക് ഒന്നും ഈ ഖുർആനിലില്ല. അതൊന്നും ഇതിന്റെ വിഷയവുമല്ല. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ, എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് എത്രമാത്രം ശരിയാണെന്ന് പരിശോധിച്ചിട്ട് പല ഭാഗത്തും ആ കണക്കുകളൊക്കെ തെറ്റിട്ടുണ്ട്. അപ്പൊ അതാണ്. അത് മാത്രമല്ല, ഒരു കണക്ക് കൂട്ടിയിട്ട് 1000 കൊല്ലം പറയാ, പിന്നെ 500 കുറയ്ക്കുക, 2500 കൊല്ലം, 9, 9.5 നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു പ്രവാചകന്റെ പ്രബോധന കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ കണക്ക് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടൊന്നും ഖുർആനിൽ എനിക്ക് തോന്നിയിട്ടില്ല. 7, 3, 10 അങ്ങനെ 10 ദിവസത്തിനൊക്കെ എണ്ണി പണിന്റെ തിരിച്ച് അസുരത്തും കാമിലത്തും. അതിന് ചോദിച്ചാൽ എന്താണ് അറബിലേക്ക് എണ്ണാനറിയില്ല, 7, 3, 10 കൂട്ടാനറിയില്ല എന്ന എന്ത് പൊട്ടതരൊക്കെ പറയണം എനിക്കറിയാം. അപ്പൊ 3 ഘട്ടങ്ങളിലായി നിങ്ങൾ പരിശീലനം നടന്നോണ്ട, അപ്പൊ സിയാമോ സലാഫത്തി ചെയ്യാം. 3 ഘട്ടങ്ങളിലായിട്ട് പരിശീലനം വേണം. 1, ജിദാല് പാടില്ല, ഖുസൂഖ് പാടില്ല, പിന്നെന്താ റഫസ് പാടില്ല. 3 സിയാം. അത് ആർക്കാണ്? ലിമല്ലം ലക്കുൻ ഹാലിൽ മസ്ജിദുൽ ഹറാം, ഈ ദൈവികമായ വ്യവസ്ഥയിൽ അടുത്ത് എത്താത്ത, അതിലേക്ക് എത്താത്ത ആളുകൾക്കുള്ള പരിശീലനമാണ്. എന്നാൽ വൈകാരം നിങ്ങൾ തിരിച്ചു വന്നാൽ, എവിടേക്ക് തിരിച്ചു വന്നാൽ, ഈ ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ, പ്രസവത്തുനിന്ന് അപ്പോൾ നിങ്ങൾ ഒരുപാട് പരിശീലനങ്ങൾ നേടണം. പ്രസവത്തുനിന്ന് 7 അല്ല,